അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ അതിന് പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം എന്ന് രണ്ടായി തീരുമാനിക്കും. പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? പഴയ രീതി അനുസരിച്ച് പഴയ കാലത്ത് കേൾക്കാനേ പറ്റും, വായിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? എഴുത്തുമാരിയും ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. ആദ്യം എഴുതി തുടങ്ങുന്നൊക്കെ തന്നെ ലിപി ഇവിടെ തന്നെ ആദ്യം ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഏതെല്ലാം പറയുന്ന കാലഘട്ടത്തിൽ ആൾക്കാർക്ക് എഴുതാൻ അറിയത്തില്ല. പടമൊക്കെ വരച്ച് പിന്നെ പടങ്ങളൊക്കെ ക്രമേണ ലിപിയായി മാറി മാറി എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ലിപി രൂപപ്പെട്ടത്. എഴുതുന്നത് തന്നെ എന്ത് എഴുതും? ആദ്യകാലത്ത് പടം വരയ്ക്കുന്ന പാറയിലും മറ്റുമൊക്കെയാണ്, കല്ലുകൊണ്ടൊക്കെ വരച്ചിട്ട് പിന്നെ തടിയിൽ കൊത്തിവെച്ച് ഇലകളിൽ വരച്ച് മരത്തിന്റെ തോലിൽ മൃഗങ്ങളുടെ തോലിൽ പിന്നെ തുണിയായി അതിൽ പിന്നെ പേപ്പറിൽ ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് എഴുത്ത് വരുന്നത്. അതൊരു മനുഷ്യനിങ്ങനെ ഒരു സമ്പ്രദായം അറിയത്തില്ല, അപ്പോഴാണ് ഈ ഇതൊക്കെ വരുന്നത്. വേദം കാലമൊക്കെ അതാണ്. അപ്പോ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പം തത്വമസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന ബോധം എന്തെങ്കിലും ബോധമുണ്ടാവും. പറയുന്ന ആള് എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടാവണമെന്നില്ല. എന്നിട്ട് പറയുന്ന ആള് പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കണമെന്നില്ല. ഞാൻ ഇതാണ് നമ്മൾ സാധനം പറയില്ലേ, നീ എന്താണ് ധരിച്ചത്, ഞാൻ ഇതാ ഉദ്ദേശിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നു. അപ്പോഴേ പലപ്പോഴും നമ്മൾ പറയുന്നു കേൾവിക്കാരന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അത് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ അവന് വ്യക്തമായി ധരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്, തുമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്, അസി എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ വിശദീകരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ സംശയങ്ങൾ വരും. ആ സംശയങ്ങളൊക്കെ വീണ്ടും വിശദീകരിക്കും. ഇന്ന് നമ്മൾ അതിനെ പറയുന്ന എന്താണോ ഒരു കാര്യം പഠിക്കുന്നു എന്ന് പറയും. പഠിക്കുന്നു എന്ന് വെച്ചാൽ അതിന് സാറ് വിശദീകരിക്കുന്നു, ആ വിശദീകരിക്കുന്ന കേട്ട് നമ്മളതിനെ നമ്മളും ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു എന്താ ഈ പറഞ്ഞിരിക്കുന്ന ഇതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നതിന് ബുക്ക് പേന അതൊക്കെ പോയി ഇപ്പൊ നിങ്ങൾ മൊബൈലിലാണ് പഠിക്കുന്നത്. എന്തായാലും അവിടെ എന്തുണ്ട്? എഴുത്തും വായനയും കേൾവിയും എല്ലാം. പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ സംഗതികളെല്ലാം അവിടെ നടക്കും, അവനവന്റെ മനസ്സിൽ നടക്കും. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ അതിനെ ഓർത്തു വെക്കേണ്ടി വരും. ഇനി മറന്നുപോയാലോ വീണ്ടും കേൾക്കുകയല്ല വേറെ വഴിയില്ല. പണ്ട് മാനസികമായിട്ടാണ് ഇത് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഗുണമുണ്ട്. മനസ്സുകൊണ്ട് തന്നെ ചെയ്യാൻ നിർബന്ധിതനാകുമ്പം മനസ്സിന് കുറച്ചുകൂടെ ശക്തി വരും, മനസ്സിന് കുറച്ചുകൂടെ വികാസം അതുകൊണ്ട് വരും, മാനസികക്ഷമത കൂടും. എന്നുവെച്ചാ പഴയകാലത്ത് ആൾക്കാർ മനക്കണക്ക്, പഴയ ആൾക്കാരൊക്കെ മനക്കണക്ക് ചെയ്യാൻ വലിയ വിദഗ്ധന്മാരാണ്. അപ്പോ കാൽക്കുലേറ്റർ വന്നപ്പോ ആശക്തി പോയി, കുറഞ്ഞു വരികയാണ്. പണ്ട് മനസ്സിൽ എല്ലാവർക്കും പറ്റും, എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് കാൽക്കുലേറ്റർ എടുത്ത് കുത്തിവെക്കും. അപ്പോൾ അവിടെ ഗുണനപ്പട്ടികയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ അവസ്ഥ മനസ്സിന് മാറ്റം വരും. പക്ഷെ മനുഷ്യന്റെ ബുദ്ധി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ബുദ്ധി പരിണമിക്കുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട്. അവൻ കൂടുതൽ ചിന്തിച്ചത് ഏത് കാര്യവും വഴക്കം കൊണ്ടാണ് കൂടുതൽ അതിൽ പ്രാഗൽഭ്യം ഉണ്ടാകുന്നത്. കൈകാലുകൾക്കൊക്കെ ശക്തി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അത് ഉപയോഗിച്ചാൽ ശക്തി, അവർ ഉപയോഗിച്ചില്ലെങ്കിൽ ക്ഷീണിച്ചു ക്ഷയിച്ചു. ബുദ്ധി അങ്ങനെയായിരുന്നു. അന്നെന്ത് ചെയ്തു, നമ്മളീ പഠിക്കുന്ന കാര്യം എന്തല്ലാന്ന് അവർ പറഞ്ഞാണ് വിചാരം. വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന പഠിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നു അതൊക്കെയാണ് പഴയകാലത്ത് പറഞ്ഞിരുന്ന എന്ത് വിചാരം. അന്ന് മനസ്സിനെ കൂടുതൽ ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മൾ ബുക്കും പേപ്പറും എല്ലാം ഉപയോഗിക്കുന്നു, വായിക്കുന്നു, ഇതെല്ലാം വിചാരമാണ്, ചർച്ച ചെയ്യുന്നു. പക്ഷെ ഇവിടെ വിഷയം എന്ന് പറയുന്നത് അവനവനെ കുറിച്ചായതുകൊണ്ട് ഈ വിചാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പഠനത്തിന് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് അന്തർമുഖമാണ്. അകമുഖമായി അറിയായി മായയാം വൻപക പലതും ബ്രഹ്മമേവിടുന്നു പാലം എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഒരു ബാഹ്യ വിഷയമല്ല, തന്നെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചിന്ത എങ്ങനെയായിരിക്കും? കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരു വീണു ഉണങ്ങി ഓതിടുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന അന്തർമുഖതയെ കാണിക്കുന്നു. കണ്ണ് തുറന്നു വയ്ക്കേണ്ട കാര്യം ഇവിടെ വിചാരം കൂടുതലും തന്നെ കേന്ദ്രീകരിച്ചാണ്. ഇവിടെ തത്വമസി എന്നൊക്കെ പറയുന്നത് തന്നെ കുറിച്ചാണ്. അങ്ങനെ വിചാരം ചെയ്ത് എന്ത് ചെയ്യുന്നു? എന്താണോ ഈ കേട്ടത് അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത് തത്വജ്ഞാനം എന്ന് പറയുന്നത്. ഒരാള് പറഞ്ഞു തരുന്നു, താനത് കേൾക്കുന്നു, താനതിനെ കുറിച്ച് അന്തർമുഖമായി ചിന്തിക്കുന്നു, പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതിനാണ് അഹം ബ്രഹ്മേതി ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. തന്നെ കുറിച്ച് അറിയുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ സംഗതി. പിന്നെ അതിനാൾക്കാരെന്ത് ചെയ്യും? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വലുതാകും. നീ ആരാണ് എന്നൊരാൾ നമുക്ക് പറഞ്ഞു തരും, കേൾക്കുന്നതാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത്. അതൊരു പുതിയ അറിവാണ്. താൻ ഇതുവരെ ധരിച്ചിരുന്നത് പോലെ അല്ല, ഞാൻ രാമനാണ്, കൃഷ്ണനാണ്, കേശവനാണ് അങ്ങനെയൊക്കെ ധരിച്ചിരുന്നല്ല. അതിനപ്പുറമാണ് തന്നെ കുറിച്ചുള്ള അറിവ് എന്ന് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ബ്രഹ്മജ്ഞാനം. പിന്നെ അത് വിശദീകരിച്ച് പറയുന്നു, ഞാൻ രാമനല്ലെങ്കിൽ പിന്നെ ആരാണ്? അപ്പൊ ഞാനെന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോ എന്നിൽ എന്തൊക്കെയാണ് വിശേഷതകൾ? അങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പറയുന്നു. അങ്ങനെ മനസ്സിലാക്കും. അപ്പൊ നീ ആത്മാവാണ് ബ്രഹ്മമെന്ന് പറയുന്നു കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയം ഉണ്ടാകും, അതെല്ലാം പരിഹരിക്കുന്നു. അതിനാണ് വിചാരം എന്ന് പറയുന്നത്. മനസ്സിനെ പഴയ കാലത്ത് കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് അതിനെന്ത് പേര് വന്നു? വിചാരം. ഇന്നത്തെ കാലത്ത് എന്താണോ ബാഹ്യമായി ഒരുപാട് വിഷയങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, അതിനെ നമ്മൾ പഠനം എന്ന് പറയുന്നു. എന്നാൽ വ്യത്യാസമുണ്ട്. താൻ പഠനം എന്ന് പറയുന്നതിൽ നിന്നും വിചാരം എന്ന് പറയുന്നതിൽ നിന്നും ഇവിടെ തന്നെ കുറിച്ചുള്ള പഠനമായതുകൊണ്ട് അതിനെന്തുകൂടെ വേണം? എന്തുകൂടെ വേണം? മനസ്സ് എന്താ കേട്ടോണ്ടിരിക്കുന്നു? കേട്ടാലൊന്നും തലയിൽ കയറുന്നില്ല. എന്താണോ ഞാൻ പറഞ്ഞത്, ഏ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ നാക്ക് വായി തന്നെ കിടക്കുന്നു, എങ്ങും പോയില്ല. നിങ്ങളുടെ ചെവികളും അതാത് സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. മെഴുങ്ങസ്യാന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? നാളെ ചോദിക്കുമ്പം പാവളിക്കുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തുകൂടെ വേണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞില്ലെന്ന് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് പേന കൊണ്ടുവന്നില്ലേ? അതാ കുഴപ്പം. അന്തർമുഖത, അകമുഖം, ബാക്കി മറ്റ് അന്യ വിഷയങ്ങളെ പഠിക്കുന്നതിൽ നിന്നും വിശേഷിച്ചിവിടെ വേണ്ട അന്തർമുഖതയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇപ്പൊ മൊബൈലിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏകാഗ്രതപ്പെട്ടാൽ മതി. ആ വിഷയത്തിൽ അതിലെന്തൊക്കെയുണ്ട്, അതിന്റെ പാഴ്സ് എന്താണ്, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, വിഷയത്തിൽ നമ്മൾ മനസ്സിലാകപ്പെട്ടാൽ മതി. തന്നെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? തന്നിൽ ഏകാഗ്രപ്പെടണം. അത് ഞാൻ വ്യക്തമായി പറഞ്ഞതന്നെ. രണ്ടും തമ്മിൽ പഠനവും വിചാരവും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഒന്നാണെങ്കിലും കാലം കൊണ്ടുവന്ന വ്യത്യാസമാണ്. പക്ഷേ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിൽ തട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ വളരെ അതിശയമാണ്. എന്താണ് കാര്യം? ഇത്തരം വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് ഇതുവരെ വന്നിട്ടില്ല. ആശ്രമത്തിൽ വന്ന് പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്സും അതും ഇതൊക്കെ ആയി മനസ്സ്. അതിനെ കുറിച്ച് രാഷ്ട്രീയവും പിണറായി വിജയനും മോഡിയും ഒക്കെ എഴുതി നിങ്ങളുടെ ആരാധനാപാത്രങ്ങൾ പിന്നെ അങ്ങനെ ഇതൊക്കെ തലയിൽ കയറും. സോണിയാഗാന്ധിയുടെ ഭക്തന്മാർ എത്ര പേരുണ്ടോ ഇവിടെ? ഒരാളുണ്ടല്ലേ? ഇവരെയൊക്കെയുടെ ആരാധിക്കുന്നു, പിന്നെ അങ്ങനെ ഇതൊക്കെ തലയിൽ കയറും. ഏത് പാർട്ടിയാ? രാഷ്ട്രീയം വേണം. എന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാ? രാഷ്ട്രത്തിന്റെ ഹിതം സംബന്ധിച്ചാണ്. രാഷ്ട്രത്തിന്റെ ഹിതമാണ് എന്ത് രാഷ്ട്രീയം? അത് എല്ലാവർക്കും വേണം. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു, നമ്മുടെ നാട് ജീവിക്കുന്ന നമ്മുടെ നാട്ടിന്റെ ഹിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ താമസിക്കുമ്പോ ആശ്രമം താമസിക്കും, ആശ്രമത്തിന്റെ ഹിതത്തെ കുറിച്ച് ചിന്തിക്കണം. നാട്ടിൽ താമസിക്കും, നാട്ടിന്റെ ഹിതത്തെ കുറിച്ച് ചിന്തിക്കണം. വീട്ടിൽ താമസിക്കും, വീടിന്റെ ഹിതത്തെ കുറിച്ച് ചിന്തിക്കണം. അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഇത് വേണ്ടെന്നുള്ള അവനവന്റെ ഹിതത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അത് എല്ലാവരും ചിന്തിക്കും. അവനവന്റെ ഹിതം എന്തായി? അപേക്ഷയുടെ കാര്യം വിട്ടാ? അതിനുള്ള നടപടിക്രമങ്ങൾ പോയി കടന്നില്ല. ഒരു പേടി, ധൈര്യം കൊണ്ടൊരു പറയല്. പിന്നെ ബോർഡിന്റെ തീരുമാനം വേണോ? തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്താലോ? മുടിക്ക് കോളേജ് ഉണ്ടെങ്കിലേ പറ്റും. അതായത് അത് ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ആ കാര്യം? പേടിക്കേണ്ട കാര്യവും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പഴയ ഗോത്ര ആചാരങ്ങളാണ്, ഗോത്രകാലത്തെ. ഈജിപ്തിലെ ഫറോവന്മാര് എന്ത് ചെയ്തു, ഈ ശരീരം ചത്തു കഴിഞ്ഞാൽ എണ്ണയൊക്കെ പുരട്ടി കേടാകാതെ വെച്ച് അവര് വിശ്വസിച്ചിരുന്ന എന്താണോ, ഇതേ ശരീരം ഇതിൽ വീണ്ടും ആത്മാവ് ജനിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അത് കേടാകാതെ വെച്ചത്, വീണ്ടും അയാൾ എഴുന്നേറ്റ് വരുമെന്നാണ്. അല്ലേ, വെച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി, 2500 വർഷം കുറഞ്ഞത്. എന്നിട്ട് ആരെങ്കിലും തിരിച്ചു വന്നോ? പിന്നെ നിങ്ങൾ ഈ ഭസ്മ ഉപ്പോട്ട് വെച്ച ഇനി എത്ര കാലം കഴിഞ്ഞ് തിരിച്ചു വരും? അത് അന്ധവിശ്വാസമാണെങ്കിൽ അത് വെച്ച് പുരടുത്തേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് മുരുകണ്ണ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അത് സ്വന്തം കാര്യം പറഞ്ഞു. ആ ശൗച വിധിയെ കുറിച്ച് അത് പിന്നെ പൂർണമായും മുരുവിന്റെ അല്ലെങ്കിലും അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന് അതിന് പറഞ്ഞിരിക്കുന്നത് മരണാനന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അത് വെച്ചിട്ടുണ്ടോ? അത് മനുഷ്യന്റെ അജ്ഞാന വിലാസമാണെന്ന് തിരിച്ചറിയുന്നവന് മരണാനന്തരമായ ഒരു കർമ്മവും ചെയ്യണ്ട. അത് അങ്ങനെ ഒരു ബോധമുള്ളവന് മനസ്സിലായി, 10 ദിവസത്തെ ആശോചം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതൊക്കെ മനുസ്മൃതിയുടെ കാര്യങ്ങളാണ്. എന്നാലും അവിടെ ഒരു കാര്യം അധികമായി പറയുന്നുണ്ട്, അത് ഗുരുവിന്റെ കാഴ്ചപ്പാടായി. ബാക്കിയൊക്കെ പറയുന്ന മനുസ്മൃതിയാണ്. അതായത് ഇതൊക്കെ അവന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന എന്ന് ബോധമുള്ള ഒരുവന് മരണശേഷമുള്ള ഒരു കാര്യവും ചെയ്യണ്ട. എന്നുവെച്ചാൽ ഇതിനൊന്നും ഇത് മരണശേഷം വീണ്ടും ജനിക്കുമെന്നുള്ള ധാരണയില്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. മരണശേഷം ജനിക്കുമെന്നുള്ള കാര്യത്തിനൊന്നും യാതൊരു ഉറപ്പും ഇല്ല. എല്ലായിടത്തും പറയുന്നുണ്ട്, പുസ്തകങ്ങളിലൊക്കെ നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു തെളിവും ആർക്കും പറയാനില്ല. അതുകൂടെ കൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ മനുഷ്യന് ബോധമില്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ് എന്ന് ഒരുത്തിന് ബോധ്യമുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇത് ആരുടെ കാര്യത്തിലാണ് പറഞ്ഞത്? സാധാരണ മനുഷ്യൻ, ലൗകികനായ മനുഷ്യൻ, അവൻ മരിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഒരു ലൗകികനായ മനുഷ്യൻ മരിച്ചാൽ പോലും ഒന്നും ചെയ്യണ്ട, എന്തുകൊണ്ട്? അത് ബോധമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഒരാൾക്ക് ധരിക്കാമെങ്കിൽ അപ്പൊ പിന്നെ സന്യാസിയുടെ കാര്യത്തിൽ പറയാനുണ്ട. സന്യാസിമാര് ബോധമുള്ളവരാണെന്നാണല്ലോ ഒരു വെപ്പ് പൊതുജനം അങ്ങനെ ധരിച്ചിരിക്കുന്നു. ബോധമില്ല അത് ചെയ്യുന്നതാണെന്ന് പൊതുവെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ സന്യാസിയുടെ കാര്യത്തിൽ പിന്നെ ചെയ്യേണ്ടവരുടെ കാര്യമുണ്ടോ? അതൊരു കാര്യം ആവശ്യമില്ലാത്ത, അത് മാത്രമല്ല ഇനി ചെയ്യാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതുപോലെ ഈ കുഴിയെടുത്ത് ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കാനാണോ പറഞ്ഞത്? എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് അവിടെ ഒരു മരം നടാനാ പറഞ്ഞിരിക്കുന്നത് ആണോ? എന്തെങ്കിലും ഒരു മരം നടുക, ആ മരം നട്ടാ പിന്നെ വേറെ മരത്തിന്റെ അടയാളം തന്നെയേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതുപോലെ എല്ലായിടത്തും ഈ ചെറിയ കെട്ടിടങ്ങൾ കെട്ടി വെച്ച് അതിനെ എന്ന് കഴുകുക, കുളിപ്പിക്കുക, എന്തൊക്കെ മനുഷ്യന് ജോലിയാണ്. മറ്റങ്ങനെയൊന്നുമില്ല. എന്താണ് ശങ്കരാനന്ദ മരം, മറ്റേ മരം, അങ്ങനെ ഓരോ മരങ്ങളും നിൽക്കും. കുറച്ചു കഴിയുമ്പോ അതങ്ങ് വട്ടം പോകും, അതോടുകൂടി പരിപാടി തീർന്നു. അല്ലേ, ഇത് പറഞ്ഞനുസരിച്ച് യേശുമാരനുസരിച്ച ഒരു പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കിടന്ന് ഇതൊക്കെ തേച്ച് കഴുകേണ്ട വല്ല പാടുമുണ്ട്? അനുസരണ ഇല്ലാത്തോണ്ടല്ലേ ഇത് ആണോ? പറഞ്ഞിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നതാണ് ഒരു മരം നട്ടാ. ഇന്നെങ്കിലും ഇത്രയും കാലമായി ഇവിടെ എവിടെയെങ്കിലും ഒരു മരം നട്ടോ. ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അന്നത്തെ കാലത്ത് പറഞ്ഞാണ്, എല്ലാ കാലത്തേക്കും വേണ്ടി പറഞ്ഞതല്ല, കുറഞ്ഞ പക്ഷം ഇത് അങ്ങോട്ട് നോക്കി അവിടെ നീളത്തിലുള്ള കെട്ട്, കുറുക്കെ പൊക്കത്തിലുള്ള കെട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കെട്ടുകൾ എല്ലാവരുടെയും പേര് എഴുതി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യും? മോഷം കിട്ടും. നീളത്തിനും കുറുക്കെയൊക്കെ കെട്ടിവെച്ച അത് ഞാൻ ഇടയ്ക്ക് വരുമ്പോ അവിടെ വണ്ടി നിർത്തി അവിടെ പലപ്പോഴും ഇറങ്ങി നോക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഈ കെട്ടിലൊരു നായ് കാലം പൊക്കി ഇങ്ങനെ ഇരിക്കുന്നു. അത് മരമാണെങ്കിൽ ഞാൻ കുറച്ച് വെള്ളമെങ്കിലും ആയിരുന്നു. ഇത് ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ടാ പറഞ്ഞു ഒരു മരം അവിടെ നട്ടാ മതി. ഒരു മരം പ്രകൃതിക്ക് എത്രയോ വലിയ കാര്യം. അത് അന്ന് പറഞ്ഞു, അന്ന് ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നുമില്ല. ഈ അവയവദാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ പറഞ്ഞത്, നിങ്ങൾ ഇത് ചെയ്യുക, എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ. മനുഷ്യൻ ഇത്രയും കാലം മനുഷ്യരിൽ നിന്ന് പിരിച്ച് ജീവിച്ചവരാണ്, അവർക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ചാകുമ്പോഴെങ്കിലും എന്ത് ചെയ്യുന്നു, മനുഷ്യനൊരു ഗുണം ഉണ്ടാവട്ടെ അല്ലേ. ഇത്രയും കാലം തണ്ടി ജീവിച്ചത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളു അല്ലേ. എല്ലായിടത്തും ചെന്ന് പിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചാകുമ്പോഴെങ്കിലും ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടതെന്ന് ഈ സ്വാമിമാരെന്താ ചിന്തിക്കാത്തത്? ഇപ്പോഴേ മാമൂലുകൾ ഇത് ഗോത്ര സംസ്കാരം. പഴയ കാലത്ത് എന്താണ് നന്നങ്ങാടി ഇടുക്കി അവിടെ ഭാഗത്തൊക്കെ ഉണ്ട് വലിയ എന്താണ് കലമുണ്ടാക്കി അതിന്റെ അത് ഇത് എടുത്ത് വെച്ച് അതിന് കൊണ്ടൊക്കെ മൂടി എന്താണ് അതിനെന്താ പേര് പറഞ്ഞത്? വേറൊരു പേര് മുടിക്കല്ലൊക്കെ വെച്ച് പഴയ അവിടെയൊക്കെ മനുഷ്യന്റെ വിചാരം എന്താണ്? ഈ മരിക്കുന്ന വ്യക്തികളോട് സ്നേഹം കൊണ്ട് അവര് തിരിച്ചു വരും, അതുകൊണ്ട് ശരീരം കേടാകാതെ വയ്ക്കുക എന്നുള്ളതാണ്. അതൊരു വളരെ പ്രാകൃതമായ ഗോത്രകാലത്തെ ഒരു കാഴ്ചപ്പാടാണ്. അതിന് ഇന്ന് യാതൊരു ഇത്രയും മനുഷ്യൻ വളർന്നു കഴിഞ്ഞപ്പോ അതിന് യാതൊരു അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. സ്വാമിമാർ വിചാരിക്കുന്ന അങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവർക്കെന്തോ മോക്ഷം പ്രത്യേകിച്ച് കിട്ടാൻ പോകും. ഇനി വടക്കേന്ത്യയിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഗംഗയെ കൊണ്ടിടും. അതിനും വലിയ സംബന്ധമാണ്. ഗംഗ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അതിനകത്ത് ഈ മനുഷ്യന്റെ ശവം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് അഴുകി അഴുകി അഴുകി മത്സ്യങ്ങളൊക്കെ തിന്നാൽ ഇത് തീരും, അല്ലെങ്കിൽ ആ ഒരു ബോഡി ഒന്ന് പെട്ടെന്ന് തീർത്തിടാമെന്നത് വിചാരിക്കും. ഒത്തിരി ഹരിദ്വാറിലൊക്കെ ചെന്നു കഴിഞ്ഞാല് 6 മാസം കിടക്കും ഈ ശവം. അത് തടി കൊണ്ടുള്ള പെട്ടി ഉണ്ടാക്കി അതിന്റെ അകത്ത് വെച്ചു കഴിഞ്ഞ വലിയ മണ്ഡലേശ്വരന്മാര് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പട്ടി പാറയിൽ നിന്ന് ചാടി അതിന്റെ പുറത്ത് കയറിയിട്ട് അതിന്റെ പുറത്ത് കയറി മണ്ഡലേശ്വരനെ തിന്നുന്നു. ഇവര് വിചാരിക്കുന്നു മോക്ഷം എന്നാണ്, വല്ല ആവശ്യമാണ്. എന്നിട്ട് തൊട്ട് താഴെ ജനങ്ങൾ ഈ വെള്ളം കുപ്പിയിൽ നിറച്ചാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഗംഗാജലം പവിത്രമായ ഗംഗാജലം പറഞ്ഞു. അത് മാറ്റാൻ പറഞ്ഞു ജനങ്ങളുടെ ഈ വിശ്വാസം, മൂഢവിശ്വാസം മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. സ്വാമിമാര് ചെയ്യുന്ന കണ്ടിട്ട് അവിടുത്തെ ഗ്രാമീണരും ഇത് ചെയ്യും. അവരെ കന്നുകാലികൾ എന്ത് ചത്താലും എന്ത് ചെയ്യും, ഇവര് വലിച്ചെടുത്തുകൊണ്ടുവന്ന് ഈ ഗംഗയിലുണ്ട്. അങ്ങൊഴുകി പോകുമല്ലോ, അവരുടെ ജോലി കഴിഞ്ഞല്ലോ. ഒന്നാമതവിടെ കല്ലാണ്, കുഴിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് കുഴിച്ച് ഒന്നിനെ വിട്ടു കഴിഞ്ഞാൽ മൃഗങ്ങളുണ്ട്, അത് വലിച്ച് പുറത്തിടും. അതുകൊണ്ട് അവരും എളുപ്പത്തിൽ എന്ത് വിചാരിക്കും, ഇതുകൊണ്ടൊന്ന് വെള്ളത്തിലിടും. സ്വാമിമാരെ കൊണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി വന്ന് വീണ്ടും അതിനെ കുത്തി താഴ്ത്തി എന്ത് ഇതാണ്. അപ്പൊ അത് വലിയൊരു പുണ്യകർമ്മമെന്നാണ് ഈ ബോധം കെട്ട മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നു. അവിടെ കൊണ്ടിട്ട് എന്തോ ഇവിടെ എന്റെ ഗുരു ഇത്രയും വലിയ വേദാന്തം അതൊക്കെ പഠിച്ച ആളാണ്. ആരാണ്? ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അതിലൊരാള് വിമലാനന്ദ സ്വാമി. അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം എന്തെന്നറിയാമോ? ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഹരിദ്വാറിൽ കൊണ്ടുവന്ന് ഇത് ഇടണോന്ന്, അല്ലാതെ അങ്ങേർക്ക് മോക്ഷം കിട്ടില്ല എന്ന് നല്ല ഉറപ്പായിരുന്നു. അതിനൊരു ശിഷ്യനും ഉണ്ടായത് വരിച്ചു കെട്ടി, ചമ്പ് വരിച്ചെടുത്ത് കൊണ്ടുപോയി ശവം കൊണ്ടുവന്ന് എവിടെ ഇട്ട്? ഹരിദ്വാറിൽ കൊണ്ടിട്ട്. വിവരക്കേട് ഇത്രയൊക്കെ വേദാന്തം അതൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിരിപ്പന്തോന്ന് അവിടെ പോയാലേ മോക്ഷം കിട്ടും. അതുവരെ മോക്ഷം കിട്ടിയില്ല എന്നല്ലേ എന്റെ അടുത്ത്. ഈ പറയുന്ന മൂഢവിശ്വാസങ്ങൾ, മൂഢവിശ്വാസം, അതുകൊണ്ടാണ് ഈ മൂഢവിശ്വാസം പാടില്ല എന്ന് പറഞ്ഞു. മൂഢവിശ്വാസമാണ് അങ്ങനെ നമ്മളെ നിർബന്ധം വെച്ചത്. മനുഷ്യന്റെ മനസ്സിനിങ്ങനെയൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ അതിനും മരുന്നില്ല. അങ്ങനെ വിചാരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാകും ശിഷ്യന്മാർ. എനിക്കും ആശ്രമം തരാമെന്ന് പറഞ്ഞാണ്, ഞാൻ എഴുതി തരാൻ പറഞ്ഞപ്പോ തന്നില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതും കൊണ്ട് പോകേണ്ടിയിരുന്നു. എവിടെ ഇതും കൊണ്ട് പോകേണ്ടി, എനിക്ക് എന്തായാലും ആ ഒരു വിധികേട് വന്നില്ല. ഞാൻ വേണമെന്നും പറഞ്ഞു വേണ്ട ചോദിച്ചത്, ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചത്. അപ്പോ ഇതൊക്കെ വെറും ഇതാണ്. അത് കബീർ പറയും, ഗംഗയില് ചത്തുകഴിഞ്ഞ മോശം കിട്ടുമെങ്കിൽ അതിൽ കിടക്കുന്ന മീനുകൾക്കെല്ലാം മോശം കിട്ടത്തില്ലേ അല്ലേ? അതിനാ അത് തന്നെ ചാവുന്നു. കുറെയൊക്കെ ഫിഷ് കറി ആവും, അല്ലാത്തതൊക്കെ എന്തായാലും അതി ചാവുമല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് തന്നെയുള്ളൂ, വേറെ ജീവികളും. ഗംഗയുടെ മാലിന്യം പല പഠനങ്ങളും നടത്തിയത് പറയുന്നത് എന്താണ്? അതിന്റെ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ കൈകൊണ്ട് തൊടാൻ പോലും പാടില്ലാത്തതാണ്. ഹരിദ്വാറിൽ പോലും, ഋഷികേശിൽ പോലും, മേളിൽ പോലും അത് പലതരത്തിലുള്ള മാലിന്യമാണ്. ഈ നദികളെല്ലാം അങ്ങനെയാണ്. യമുനയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തൊടാൻ തോന്നത്തില്ല. ഗംഗയിലെ വെള്ളം കണ്ടു കഴിഞ്ഞാല് ഓടയിലെ വെള്ളം അതിൽ എത്രയോ ഭംഗിയാണ്. കാശി എന്ന് പറയുന്ന മഹാനഗരത്തില് എല്ലാ ഓടകളും വിട്ടിരിക്കുന്ന ഗംഗയിലൊക്കെയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ അടികളെ പോകുന്ന ട്രെയിനേജ് എല്ലാം ചെന്നിറങ്ങുന്നത് ഗംഗയ്ക്കകത്ത്. അതാണ് അവിടെ ചെന്ന ആൾക്കാർ മോക്ഷം കിട്ടാൻ വേണ്ടി കുളിക്കുന്നത്. മനുഷ്യന്റെ വിവരക്കേട് വന്നിരിക്കുന്നു. അപ്പൊ അവിടെ ചെന്ന് മരിച്ചാ മോക്ഷം, അതൊരു ഭയങ്കര തട്ടിപ്പാണ്. കാശി മരിച്ചാ മോക്ഷം എന്നൊക്കെ പറയുന്നു. പണ്ട് പുരോഹിതന്മാർ ചെയ്തു വെച്ചാണ്, കാശി കൽവർട്ട് എന്നൊരു പരിപാടിയാണ് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടുത്ത്. പണ്ട് ഇവരെ ആൾക്കാർ പരിച്ചെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കിണറാണ്, വളരെ ആഴമുള്ള കിണർ. ഇതിന്റെ കരയിൽ ചെന്ന് ആ കിണറിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നു. അതിന്റെ അകത്ത് പാളം കുന്തുമൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കും. പക്ഷെ അത് അവർ ചെയ്തതെന്തിനു? ഇങ്ങനെ ചാടുന്നതിന് മുമ്പ് അവന്റെ എല്ലാം അവിടെ നിൽക്കുന്ന പുരോഹിതന്മാർക്ക് ദാനം ചെയ്യും. ദാനം ചെയ്തിട്ട് ചാടിയ നേരെ സ്വർഗത്തിൽ പോകുന്ന. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആര്യസമാജികള് ഒരുപാട് പ്രക്ഷോഭം ഉണ്ടാക്കി സമരം ചെയ്ത് ആണ് കാശി കൽവർട്ട് അടച്ചത്. ഇപ്പൊ പോയതും കാണാം. ഞാൻ എല്ലാ തവണ പോകുമ്പോഴും അവിടെ പോയി, അവിടെ പോകാറുണ്ട് ഒന്ന് ഓർക്കാൻ വേണ്ടിട്ട്. എന്റെ മേളിൽ കമ്പി കൊണ്ട് അടച്ചിരിക്കുകയാണ്. അടിയില് കിണറിന്റെ ഇതും കുറച്ച്, ആഴം കുറച്ച്. എന്നിട്ട് ഈ കിണറിന്റെ അടിയിൽ നിന്ന് അടിയിൽ കൂടെ ഒരു തുരങ്കം പോലെയാണ്. എന്നിട്ട് ആരെങ്കിലും അവിടെ ചാടിക്കഴിഞ്ഞാ ദാനം ചെയ്തിട്ട് എന്തെങ്കിലും ദേഹത്തിലുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി അതുവഴി ഇറങ്ങി വരും. പഴയകാലത്ത് ഗംഗയിൽ അവിടെ കാശി മരിച്ച മോക്ഷം എന്നുള്ളതുകൊണ്ട് ഈ ഗ്രാമത്തിലെ പാവങ്ങൾ അവിടെ വന്ന് ഗംഗയുടെ തീരത്ത് വാളൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് എടുത്തി ചാടും അതേ കൂടെ, എന്നിട്ടും മരിക്കും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? മരിക്കുന്നതിന് മുമ്പെല്ലാം ദാനം ചെയ്യണം. ആർക്ക്? പുരോഹിതന്മാർ. ഇങ്ങനെയുള്ള തട്ടിപ്പിലാണ് ഇതൊക്കെ വന്നത്. അവിടെ പോയി മരിച്ച പുണ്യം, ഇവിടെ പോയി മരിച്ച പുണ്യം. നിങ്ങൾ പറയുന്നത് ശിവേരി വന്ന് മരിച്ച പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്ന് മരിക്കും. ദക്ഷിണ കൂടെ തരണമെന്ന് പറഞ്ഞാൽ അതും തരും. സ്വാമിമാർക്ക് ദക്ഷിണയും കൊടുത്തിട്ടും മരിക്കും. ജനങ്ങൾ മൂഢന്മാരാണ്. ഇത്തരമുള്ള മൂഢവിശ്വാസമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഒരു വിദ്യ ഈ സ്വാമിമാര് ഈ വലിയ കുഴിയെടുത്തൂടെ പിന്നെ ഇങ്ങനെ ഇതിനകത്ത് ഇറക്കി ഇരുത്തുമ്പോഴത്തേക്ക് ഭസ്മം കർപ്പൂരം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ അത് കിൻഡല് കണക്കിന് വേണം. അപ്പൊ നമ്മള് പണ്ടിവിടെ ഒരു ബാർബർ ഉണ്ടായിരുന്നു, അതിന്റെ പേര് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. വെളുത്ത അറിയില്ലേ, അങ്ങനൊരു വിദ്യയാണ് പിടിച്ചാണ് ഈ ഒരു തുണി സംഖ്യ ഉണ്ടാകുന്നത്. വെങ്കപ്പന്റെ ഐഡിയാണ്. അതിന് ലാഭം പിടിക്കാൻ വേണ്ടി വെങ്കപ്പന്റെ ഒരു ചെറിയ സഞ്ചി തയ്ച്ച്, എന്നൊരു സഞ്ചിക്കകത്ത് ഇതിനെടുത്തെടുത്തി ഭസ്മം അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പരിപാടി ലാഭിച്ചു. ഇതൊക്കെ അസംബന്ധമാണ്. പഴയ ഗോത്രകാലത്ത് ബോധമില്ലാത്ത മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് ചെയ്ത കാര്യങ്ങളാണിത്. അന്ന് പുരോഹിതന്മാര് പിന്നീട് അതിനെ വളർത്തിക്കൊണ്ടുവന്നാണ് കാശിയും മരണം കൊണ്ട് മോക്ഷം എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോ ആ ഗംഗയിൽ പോയി സ്ഥിരം നമ്മൾ കുളിച്ചാൽ തന്നെ, ഞാൻ ഗംഗയിൽ കാശി താമസിക്കും കുളിക്കുവാനും ദേഹത്ത് മുഴുവൻ ചൊറിയും എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ മൂഢവിശ്വാസം അവിടെ ചെല്ലുമ്പോൾ നമുക്കും അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. അവസാനം ചൊറിയൊക്കെ പിടിച്ച് സഹി കെട്ട് ആസ്മ വരെ പിടിപെട്ടു. അവിടെ നിന്ന് പോയി എല്ലാ അസുഖവും മാറി, പിന്നെ അസുഖങ്ങളേ ഇല്ല. അന്ന് കിട്ടിയെന്ന് കുറച്ച് ബാക്കിയൊക്കെ ഉള്ളു. അതുകൊണ്ട് ഇതൊക്കെ അസംബന്ധമാണ്, മൂഢവിശ്വാസങ്ങളാണ്. ഇപ്പൊ ജീവിതകാലത്ത് ആർക്കും ഒരു ഗുണം ഉണ്ടായില്ല, മരിക്കുന്ന സമയത്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ സോമനുസാര ഇതൊക്കെ എന്ത് ചെയ്യണം, ദാനം ചെയ്യണം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചത്ത് കിടത്തിയിട്ട് അവിടെ നിന്ന് കൂട്ടത്തി എല്ലാം കൂടെ വളഞ്ഞു നിന്ന് പാട്ട് പാടിയിരുന്നു, കർപ്പൂരം കത്തിച്ചു വെച്ചെന്നും പറഞ്ഞു, ആർക്കും മോക്ഷം ഒന്നും കിട്ടാൻ പോകുന്നു. മോക്ഷ ദീപം നടത്തിയ മോക്ഷം കിട്ടും. എന്തോന്ന് മോക്ഷ ദീപം? അപ്പൊ ചത്ത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലി എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യണം. മെഡിക്കൽ സയൻസ് അനുസരിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യണം. എന്നിട്ട് ഇതിനെല്ലാം മുറിച്ച് മുറിച്ച് എന്ത് ചെയ്യണം, ആവശ്യക്കാർക്ക് കൊടുക്കണം. എന്താ സങ്കടം വരുന്നുണ്ട്? അത് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. ബാക്കി വരുന്ന സാധാരണ അവര് ചെയ്യുന്ന വെച്ചാൽ ഒരു കുഴിയുണ്ട്, അത് ഇടും പട്ടി തിന്നോളും. എന്താ കുഴപ്പം? ഇവിടെ കൈലാസത്തിൽ പോകുമ്പോഴേ യമദ്വാരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, കൈലാസയാത്ര തുടങ്ങുന്ന അവിടെ നിന്നാണ്. മാനസരോവർ കഴിഞ്ഞു പോകുമ്പോ അതിന്റെ വലത് സൈഡിൽ ഒരു വലിയ മല ചെരുവുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടത്തെ ആൾക്കാർ അവര് പറഞ്ഞു, അവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മലയുടെ സൈഡിൽ പാറക്കെട്ടാണ്, അത് കൊണ്ടുവന്ന് കഷണങ്ങളാക്കി വെക്കും തിന്നാനുള്ള സൗകര്യത്തിന്. അത് കഴുകന്മാരൊന്ന് തിന്നു, കഴുകന്മാര് തിന്നുകയാ ചെയ്യുന്നു. എന്താ അവര് വിശ്വസിക്കുന്ന എന്താണ്? അങ്ങനെ കഷണങ്ങളാക്കി കഴുകന്മാർ കൊടുത്താൽ മോക്ഷം കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഉപ്പും ചാമ്പലും ചേർത്ത് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അവിടുത്തെ പ്രാകൃതരായ ജനങ്ങളാണ്, അവരുടെ വിശ്വാസം അതാണ്. ആ ബോധമേ നിങ്ങൾക്കും ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവര് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള അസംബന്ധങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാം. അതൊക്കെ അവനവന്റെ വേറൊരാളുടെ വിശ്വാസത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓരോ മനുഷ്യനും ഓരോ മുടിഞ്ഞ വിശ്വാസങ്ങളും, അതും കൊണ്ടാവും മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. നമുക്കതിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ഇടപെട്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവനൊരു വിശ്വാസത്തിൽ പോട്ടെ. അല്ല, അറിവാണെങ്കിൽ ഇതിന്റെ യാതൊരു അർത്ഥവുമില്ല. പഴയ കാലത്ത് ഈ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് താനും ചെയ്യാനൊന്നും പറ്റത്തില്ല. ശരീരം അതൊക്കെ ആചാരങ്ങൾ, പഴയ കാലത്തെ ആചാരങ്ങൾ അങ്ങനെ വച്ചിരുന്നു. അത് മനു പറഞ്ഞിട്ടുള്ള തന്നെ അഗ്നി സംസ്കാരം എനിക്ക് പാടില്ല, അതൊക്കെ വേറെ വിഷയമാണ്. എന്തുകൊണ്ട് പാടില്ല? അഗ്നി സംസ്കാരം എന്ന് പറയുന്നതാണ് ദഹിപ്പിക്കുന്നത്. അത് എനിക്ക് പാടില്ല എന്ന് മനുവും പഴയ സ്മൃതികാരന്മാരെല്ലാം പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് മനുസ്മൃതി കോപ്പി ചെയ്തിരിക്കുകയാണ്, പഴയ കാലത്ത് എഴുതി വെച്ചതാണ്. അതിന് കാരണങ്ങളുണ്ട്. അത് വൈദിക കർമ്മം ചെയ്യുന്നവരുദ്ദേശിച്ച പറഞ്ഞു, ഇവിടുത്തെ ശൂദ്രന്മാരെ ഉദ്ദേശിച്ചല്ല അത് പറഞ്ഞത്. എഴുതിയവർക്ക് അത് മനസ്സിലായില്ല. മനസ്സിലായി ശൂദ്രന്മാർക്ക് എന്തോന്ന് വൈദിക കർമ്മം, വേദാധ്യയനം എന്ന് എഴുതി വെച്ചിരിക്കും. ശൂദ്രന്മാർക്ക് എന്തിനാ വേദാധ്യയനം? അപ്പാടില്ലെന്നോ പറയും. എല്ലാ സംബന്ധവും അത് എഴുതി വെച്ചിരിക്കുന്നു. അതൊക്കെ ജാതി ധർമ്മങ്ങളാണ് ആ പറഞ്ഞിരിക്കുന്നതെല്ലാം. അത് തിരിച്ചറിയണം. ധർമ്മം എന്ന് പറഞ്ഞാൽ ജാതി ധർമ്മം. പഴയകാലത്ത് മനുഷ്യൻ പല ജാതികളായി ജീവിച്ചിരുന്നു. ഓരോ ജാതിക്ക് ഓരോ ധർമ്മങ്ങൾ പറഞ്ഞു. ആ ജാതി ധർമ്മമാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ. ഏതിനകത്ത്? ആ അതിനകത്തും ജാതി ധർമ്മം തന്നെ. അവിടെ ആദ്യത്തെ ഭാഗത്ത് മാത്രം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറയുന്നിടത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ധർമ്മം പറഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ ധർമ്മം വേറെ, ജാതി ധർമ്മം വേറെ. ഒരു ജാതി ധർമ്മമാണ് അവിടിപ്പിക്കുന്നത്, അത് മനുഷ്യധർമ്മമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ കുഴിച്ചു വയ്ക്കുന്നതൊക്കെ ജാതി ധർമ്മങ്ങളാണ്, പഴയ ഓരോ ജാതികൾ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഒന്നും മനുഷ്യധർമ്മങ്ങളല്ല. അതുകൊണ്ട് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും പിന്നെ ആചാരവിരുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ മൂഢമായ ആചാരങ്ങൾ അതൊക്കെ വലിച്ചെറിയേണ്ടതല്ലേ, കളയേണ്ടതല്ലേ? അതിനൊക്കെ വിരുദ്ധമാണ്. ചില ഈ മൂഢന്മാർ ചോദിക്കുമോ, സ്വാമിമാർക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, സ്വാമിമാരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അവനൊന്ന് യാതൊരു ധാരണയില്ലാതെ ചോദിക്കുന്നു. ഓരോരുത്തർ ഓരോന്നൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മനുഷ്യന്റെ അജ്ഞത മൂഢതയാണ്. വെറും മൂഢത എന്ന് പറഞ്ഞ പോരാ, പിന്നെ എന്ത് പറയണം? ഞാൻ നേരത്തെ പറഞ്ഞ മുടിയുന്ന മൂഢതയാണ്, മുടിഞ്ഞു പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ശരി, സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റാനാ ഇത്രയും പറഞ്ഞു.